വാക്യകാരം വരവിച്ചും ഭാഷ്യകാരം പതിഞ്ചയും പാണിനും സൂത്രകാരം ചോസ്മിത്രയം. എന്തുവരുന്നു? പദേ മധ്യേ പേദേ പേദരേ ദാന്തത്തിലേതൊക്കെയാണിട്ട് അങ്ങനെ അത് അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ്? പലതരത്തിൽ പറയുന്നുണ്ടല്ലോ. എന്തുവരുന്നു? ലുട്ടിൽ വരുമ്പോ ചെറുത്തും വന്നിട്ട് പത്ത പത്ത് പത്സ്യത്തെ പദ്യതാം ഹലോ ആശ്രലിംഗിൽ വരുമ്പം പദ്സിട്ട് സുട്ട് ത ഹരിജ വന്നിട്ട് പക്ഷിഷ്ഠ പക്ഷിയാസ്താം പശ്യം പശ്യ ആ പദ് ത ചെളി വരുമ്പോ എന്ത് വരുന്നു? അടുത്ത സൂത്രം ചിണിത്തെ പദ ദശബ്ദം പരമിരിക്കുമ്പോ പദ്ധതിന് പരത്തിലിരിക്കുന്ന ചെളിക്ക് ചിണ്ണ് വരും. അപ്പോ ഈ ശേഷിക്കും ആ പദ് ഈ ായിരിക്കുമ്പോ ഒരു ചിണോ എന്ത് പറയുന്നു? സൂത്രാത്ത ബുദ്ധായ അപാതി. ഇത് വരാത്ത പക്ഷത്തിൽ പദശ്രേ ചിൻസ്യാത്ത ശബ്ദേ വരെ ചെണ്ണു വരുന്നു, നിത്യമായി വരുന്നു. അതാന്നിരിക്കുമ്പോ കരിഞ്ഞു വന്നിട്ട് അപസതാം അപസത അടുത്ത് അബദ്ധ അപസതാം അവിടെ എന്ത് വരുന്നു? അബദ്ധം. അവിടെ എന്ത് വരുന്നു? അപത്ത് ദം നടുത് ജലാഞ്ചസ് ജസ്യ അബദ്ധം. ആപ്പ അടുത്ത് അപത്സി അപത്സ് വഹി അപസ്മഹി. അടുത്ത് എന്ത് വരുന്നു? അപസ്യത വിദ് സത്തായം ധാരാളം ഉപയോഗത്തിലുള്ള ധാതുവാണ്, പ്രയോഗത്തിൽ വരുന്നതാണ്. വിദ് യാതേ വിദ്യതേ വിദ് ധാതുവിന് ഉള്ള പ്രത്യേകത എന്താണ്? ഇത് വിദ് അവിടെ ഉപധയുണ്ട്, ഉപധയിൽ ഈ ഉള്ളതുകൊണ്ട് സൂത്രം വരുന്നു. വിശേഷിച്ചവിടെ വരും ലിംഗ്സിച്ചാവ് ആത്മനെ പ്രദേശു. കേട്ടിട്ടുണ്ടോ? ആ അത് തന്നെ, അതാ ചോദിച്ചത്. അത് തന്നെയാണ് ചോദിച്ചത്. എവിടെ വരും? വിശേഷിച്ച് വരുന്നു. അതായത് പദ്ധതിന് വരാതെ ഇതിന് വരുന്നത് അങ്ങനെ വരും. അപ്പൊ വീത് യാത്തെ വിദ്യത്തെ വീത് താന്ന് പറയുമ്പോ എന്ത് വരുന്നു? ഗുണം വരാം. പിന്നെ പിന്നെ എന്ത് വരാം? ചർത്തും വേത്ത ഒലിട്ട് ലിട്ടിലെന്ത് വരുന്നു? വിത് വിത് ഏ വിവിധ് ഏ വിവിധേ വിവിധ വിവിധ ദാന്തത്തിൽ ഏതൊക്കെയാണ് എന്നിട്ട് ഇതുണ്ടോ? വിദ്യതി അപ്പോ ഉണ്ട്. അപ്പൊ അനിട്ടാണോ? അപ്പൊ ഇവിടെ എന്തോരും വിവിധ വിധാരേ വിധിരേ വിവിധിഷേ വിധാതേ വിദിദ്ധേ വിവിധേ വിവിധി വഹേ. ചുട്ടിട്ട് പറയുമ്പോ വിത് ഗുണം ചർത്തം വന്ന് വേത്ത ലട്ടിൽ എന്തുവരുന്നു? എന്തുവരുന്നു? പരിചയം വന്നിട്ട് നോട്ടിൽ വരുമ്പോ വിദ്യതാം വിദ്യതാം അങ്ങനെ വരുമ്പോ അവിദ്യത ഇതിലിങ്ങനെ വരുമ്പം ആശയങ്ങനെ വരുമ്പോ സുട്ട് ത വരുമ്പോ കരിച്ച വരുമ്പോ ഇഷ്ട ഗുണം വരത്തില്ലേ? എന്താ? ആ ലിംഗ്സിച്ച എന്തുവരുന്നു? ലിംഗ്സിച്ച ആത്മനിദേശ വരുമോ? അത് വരാം. ഗുണം നിഷേധിച്ചു കഴിഞ്ഞാൽ എന്തോരും? ആവിദസിച്ച് താന്നെടുത്തെന്തോരും? ജലോ ജലിച്ചു ലോചിച്ച ആവിദ് ചർത്തും വന്നാൽ അവിത്ത അവിത്ത അവിസാദാം അവിസദ അവിത്താഹ അവിസാദാം അവിദ്ധം അവിസ്യ അവിസ്വഹി അവിസ്. ഇതെങ്ങനെ വരുമ്പം ഗുണം വരത്തില്ലേ? നിശ്ചയാവാത്മനി ഉപദേശം എന്താ പറയുന്നു? വൃത്തി വൃത്തി വൃത്തി വൃത്തി എന്താണ് നിശ്ചയാവാത്മനി ഉപദേശം? അതെങ്ങനെ ഇവിടെ വരും? അങ്ങനെ തെറ്റാണ്, അത് തെറ്റ. അവേശ്യത അങ്ങനെ കൊടുത്തിരിക്കുന്നു, അത് മഹാബുദ്ധമാണല്ലോ. അവേശ്യത വി അല്ല വേ. ബുദ്ധ അവഗമനെ ഇതിലെ ഏതൊക്കെ സൂത്രങ്ങളൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത്? ആദ്യം ഓർത്തിരുന്ന അവസാനം വരുമ്പം തെറ്റത്തില്ല. ഏതൊക്കെയാണ് വിശേഷിച്ചു വരുന്ന സൂത്രങ്ങൾ? ഏകാച്ചോ പിന്നെ പിന്നെ ബുദ്ധജന ദീപജന ബുദ്ധ പുരിതായിപ്യായിഭ്യോ അന്യദരസ്യാം പിന്നെ ജേഷസ്തോ ധോത പിന്നെ ജലാം ജസ് ജസി പിന്നെ ഹരിച്ച. ഇങ്ങനെ ഒരുപാട് പേര് വരും. ഉദ്ധാന്തത്തിൽ ഏതൊക്കെയാണ് അനുദാതുകൾ? ബുദ്ധ ബന്ധു യുധുരുധുരാതു. ഇത്രയും അറിഞ്ഞിരുന്നാൽ പിന്നെ സൂത്രം എളുപ്പമാണ്. ബുദ്ധ യാത ധാരാളം ഉപയോഗിക്കുന്നതാണ് സൂത്രം. ബുദ്ധ്യത്തെ ഇട്ടു കഴിയുമ്പോ അവിടെ ഗുണം വന്നു കഴിഞ്ഞാൽ ബോധ താന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ജഷസ്തോ ധോത ജലാം ജസ്ജി ബോധ ബോധ ബോധാര ബുദ്ധ പരത്തിൽ സ്യ എട്ട് വരുന്നില്ല, ഗുണം വരും. ബോധ സ്യ എന്ത് വരുന്നു? ഏകാച്ചോ ദിശോ ബഷ് ജിഷ്ണു ബോധ എന്നുള്ള ബോ ബോധ ഭോ ധ അവിടെ ഖരിജ വന്നിട്ടെന്താണ്? ഭോത്സ്യത്തെ ഭോത്സ്യേതെ ഭോത്സ്യന്തി ഭോത്സ്യസി ഭോത്സ്യേസി ഭോത്സ്യ ഭോത്സ്യാമ. നോട്ടിൽ വരുമ്പോ ബുദ്ധ്യതാം ബുദ്ധ്യതാം ബുദ്ധ്യന്താം ബുദ്ധ്യസ്വ ബുദ്ധ്യതാം ബുദ്ധ്യൈ ബുദ്ധ്യാവഹി. അങ്ങനെ വരുമ്പോ അബുദ്ധ്യത അബുദ്ധ്യതാം അബുദ്ധ്യത ഇതിലെങ്കിലും വരുമ്പോ ബുദ്ധേത ബുദ്ധേയാത ബുദ്ധേത ബുദ്ധേയാത ബുദ്ധേത ബുദ്ധേയ ബുദ്ധേയ ബുദ്ധേയ ആശ്ചര്യങ്ങളിൽ വരുമ്പോ ബോധ അന്നിട്ടാണ് യസൂത്രം വരുന്നു. ലിംഗ്സിച്ച ആത്മനിപദേശം വരുന്നു. പിന്നെ എന്ത് വരുന്നു? സാപരത്തി വരുന്നുണ്ട്. യോഗാച്ചോ ബെസോ ബഷ് ജഷന്തസ്യ ധോഹോ വന്ന് ഖരിജീം വരുമ്പോ എന്ത് വരും? ഭോ തീഷ്ട ഭൂ ഭൂ തീഷ്ട ഭുസ്ഷ്ട ഭുസ്യാസ്ത ഭുസീര ഭുസ്ഷ്ട ഭുസ്യാസ്ത ഭുസീ ഭുസീയ ഭുസീ ഭുസീ ആ ഭൂ ീവജനബുധൂരിയായിഭ്യോ ചിണ്ണു വരും. പരത്തിൽ താഴ്ന്ന എന്തോ വരുന്നു? ചിണോ ലുക് അപ്പൊ എന്ത് വരുന്നു? ഇവിടെ ഗുണം വരുമോ? ഗുണം വരും ഇവിടെ. എന്തുകൊണ്ട് നിശ്ചിജാവാത്മനിവേശ വരത്തില്ലേ? സ്വിച്ചില്ല. അതുകൊണ്ട് പോകുന്നില്ലേ വിശ്വ ഗുണം വന്നിട്ട് ആ ബോധി ചെണ്ണു വരാത്ത പക്ഷത്തില് ആ ബോ ദ സ്വിച്ച് താ ഇവിടെ നിശ്ചയാത്മനിവേശ വരുമോ? ജലോജലി വരും. സ്വിച്ച് പോയി. ജലാഞ്ചൽ ജസി വരുമ്പോ എന്ത് വരുന്നു? അബുദ്ധ അബുദ്ധ. അടുത്ത് സ ആ താം അവിടെ എന്ത് വരുന്നു? ബോധ എന്നിടത്ത്. ഇത്രയേ ഉള്ളൂ. ഏകാച്ചോപ്യസോപ്യസ്യദോ ആബോധ ഭരിച്ച വന്നിട്ട് അഭുത്സാത. അപ്പൊ സ സിച്ച് പരത്തി വരുന്നിടത്തുള്ള അഭുത്സത അങ്ങനെ വരും. ആ ബോ ആ ബോ ധ സാസ് സിച്ച് ലോഹിക്കും അവിടെ. അപ്പൊ എന്തോ ഒരു അവിടെ ദാന്നിടത്ത് വരുമോ? ജുഷസ്തുത വരുമോ? അന്ത് വരാത്ത ഇല്ലേ? ആ ബോധ എന്നിരിക്കുന്നിടത്ത് ജുഷസ്തുത വരത്തില്ലേ? വരും. വന്നു കഴിഞ്ഞാൽ എന്ത് വരും? അങ്ങനെ ബോധ സ്വിച്ചിന്റെ രൂപം വന്ന് അങ്ങനെ ജലോജലി പരത്തിലെന്തിരിക്കുന്നു. അപ്പൊ ജ്യേഷ്ഠതോ ധൂത വരൂ. വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തുവരും? ജലാഞ്ചി. അപ്പൊ എന്തുവരുന്നു? അബുദ്ധ. അടുത്ത് വീണ്ടും വരുമ്പോ എന്തുവരും? ആ ബോ ധ. അവിടെ എന്തുവരും? ബോ ധരിക്കും. ഖരിജ വന്നിട്ട് എന്ത് വരുന്നു? അബുദ്ധ ആ ബോധ സിച്ച് ധം സിച്ച് പോവും. എങ്ങനെ പോവും? ബോധ ധം വന്നിരിക്കുന്നിടത്ത് എന്ത് വരും? ഏകാച്ചോ ബെസോ ബെഷ് ജസ്യ ഭൂ ധ ധം വന്നിടത്ത് എന്ത് വരും? ജലാം ജസ് ജസി ജ്യേഷ്ഠതോ ദൂത വരൂ. ഇല്ല, മറിച്ച് എന്തോരും ജലാഞ്ചസ് വന്നിരുന്നു. ആ ബുദ് ആ ബോധ അവിടെ എന്തോരുന്നു? ബോധ ഏകാച്ചോ ബെസോ ബെഷ് ജനോഹോ ഭാഗർജ ആ ഭുക് സി സാ പരത്തി വന്നു കഴിഞ്ഞാൽ അവിടെ എല്ലായിടത്തും വന്നു വരും. യോഗാച്ചോ ബേശോ അതുകൊണ്ട് അഭുസ്വഹി അഭുസ്വഹി. അപ്പൊ എല്ലായിടത്തും വ്യത്യാസം വരുന്നുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ തഥ ഇരിക്കുന്നിടത്തെല്ലാം യോഗാച്ചോ എന്ത് ജസ്തോ ധോധ വന്നു പിന്നെ വരുന്നു. സകാരം ഇരിക്കുന്നിടത്തെല്ലാം ഏകാച്ചോ ബേശോ ബസ്യ വരുന്നു. പ്രഥമ ഏകോപനത്തിലും മധ്യമായ ഏകോപനത്തിലും രണ്ടിടത്ത് സ്ഥിച്ച് ലോപിക്കുന്നു. മധ്യവക്ഷ ഭുവനത്തിൽ ദ്വിജ സകാർ ലോപിച്ചിട്ട് അവിടെ ധ്വം ഇരിക്കുന്നുണ്ടെന്ന് വരുന്നു. ഏകാചോപ്യോ വന്നു കഴിഞ്ഞാൽ ധകാരത്തിന് ജലാഞ്ചശി പ്രകാരം ദ വരുന്നു. ഇത്രയും വിശേഷതകളാണ്. അടുത്തെന്ത് വരുന്നു? അബോധ്യതാം അവിടെയും എന്തോരും അഭോ ഏകാചോ അഭോധ്യത അഭോധ്യതാം അഭോധ്യത അഭോധ്യത അഭോസ്യ അഭോസ്യേ അഭോസ്യമഹി. അടുത്തെന്ത് വരുന്നു? യുദ്ധ സംപ്രഹാരേ, യുദ്ധം. ഇതും വ്യവഹാര ഭാഷയിൽ ധാരാളം ഉപയോഗിക്കുന്നു. യുദ്ധയാതെ യുദ്ധ്യതേ, യോ യോ ദേ യുവിദേ, ഇവിടെ ദാന്തത്തിൽ ഏതൊക്കെയാണ് അനട്ട്? അപ്പൊ എന്ത് വരുന്നു? യുദ്ധ താ അനട്ടാണ് ഗുണം വന്നു. യോധ താന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? യുദ്ധ താന്നിരിക്കുന്നിടത്ത് ജഷസ്തോർധോധ ജലാഞ്ജസ് യോദ്ധ യോദ്ധ യോദ്ധാര യോദ്ധാര യോദ്ധ യോദ്ധ യോധ സ്യ എന്ത് വരും? ഹരിച്ച യുദ്ധ്യതാം യുദ്ധ്യതാം ആയുധ്യതായുധ്യത യുദ്ധ. അടുത്ത ഏതാണ്? ആശല്യം. ശരി, യുദ്ധ സിയുട്ട് സുട്ടുത്ത. ഇവിടെ എന്താണ്? ആത്മനിവിദേശ യൂധ് താന്നിരിക്കുന്നിടത്ത് എന്തോരും എന്തോരുന്നു? യുസീഷ്ടം യുസീരൻ യുസീഷ്ട യുസീയാസാം ആയുധ് സിച്ചുത്ത എന്തുവരുന്നു? ജലോ ജലി വരുന്നു. യൂധ് താന്നിരിക്കുന്നിടത്ത് എന്തോരും ജഷസ്ത ദുർധോത ജലാഞ്ജസ്ജസി അയുദ്ധ അയുദ്ധ യോദ്ധ എല്ലാ പ്രയോഗങ്ങളും സാധാരണ പ്രയോഗിക്കുന്നതാണ്. എങ്ങനെയാണ് അക്ഷരങ്ങൾ മാറി വരുന്നതെന്ന് ഇവിടെ നമ്മൾ പഠിക്കുന്നു. അയുദ്ധ അയോധ ആദാവിടെ എന്ത് വരുന്നു? ഖരിജ അയുദ്ധാതാം അയുസ്സഹ അയുദ്ധ അവിടെ എന്തുവരും? ജഷസ്തോർ അയുദ്ധ അയുസ്സാതാം ം ധിജാ ലോപിച്ചു ജനാഞ്ജസ് അയുദ്ധം അയുസ്സി അയുസ്വൈ തങ്ങില് അവിടെ എന്തോരും അയോധ്യ അയോധ്യത അയോ അടുത്ത് സൃജ് വിസർഗ അതും ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. സൃഷ്ടി എന്നുള്ള അർത്ഥത്തിൽ സൃജ് യാതേ സൃജ്യത്തെ സൃജ് ലട്ടസ് സൃജ് സൃജ് പുരത്തിരപുരകലാദിഷ സൃജ് സസൃജേ ഇവിടെ സൃജ് ജാന്തത്തിലേതൊക്കെയാണ്? അനട്ട് സൃജ അനട്ട്. അതുകൊണ്ട് സൃജിത എട്ട് വരത്തില്ല. അപ്പൊ പിന്നെ ഇവിടെ എന്താ പറയേണ്ടത്? സൃജിത എന്നിരിക്കുമ്പം പുഗന്തലുവശി പ്രകാരം ഗുണം വന്നൂടെ ഒരാ ലുട്ടെല്ലാം കഴിഞ്ഞില്ലേ, ലുട്ടായില്ലേ. സൃജി എന്ന് പറയുന്നിടത്ത് പുഗന്തലുവശി ഗുണം വരുമോ? വരാം. എന്തുകൊണ്ട്? ഉപതയില് ഇക്കൊണ്ട് അതാതും വരത്തിലുണ്ട്. പുഗന്ധ വരാതിരിക്കാനാണ് അടുത്ത സൂത്രം. സൃജി ദൃശോർ ജലി അം അഖിതി അനിവർ അം ആഗമ സ്യാത് ജലാതു അഖിതി. ഈ സൂത്രം കൃത്തികളിൽ പ്രവർത്തിക്കില്ല, അതുകൊണ്ട് എവിടെ പ്രവർത്തിച്ചില്ല? ലിറ്റിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. അത് മാത്രം പോരാ, ജലാദിയായിരിക്കും. ലിറ്റിൽ പ്രവർത്തിക്കില്ല, ജലാദിയായിരിക്കും. അപ്പൊ കിത്ത് എവിടെയാ പ്രവർത്തിക്കാത്ത? ഇനി ആശയില്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. എന്താ പ്രവർത്തിക്കുന്നത്? സൃജ് ധാതു ദൃശ്യ പ്രേക്ഷണ. ഈ രണ്ട് ധാതുവിന്റെയും ധാതുവിന് അമ്മ വരും. അമ്മ അമ്മ എന്ന് പറയുമ്പോ മിത്ത്, മിത്തച്ചോ അന്ത്യാത് പ്രകാരം എന്ന് പറയുമ്പോൾ സൃജിന്റെ എവിടെ വരും? ഒരു ആ ജി അമ്മ വരുമ്പോ സൃ ആ ജി സൃ ആന്നിരിക്കുമ്പോ എന്തുവരും? താപരത്തിലിരിക്കുന്നോണ്ട് എന്തൊരു സ്രഷ്ട. ഇതാണ് ഈ വ്യത്യാസം വരുന്നത്. സൃജില് സൃഷ്ടി സ്രഷ്ട ഈ വ്യത്യാസം വരുന്നു. അമ്മ വരുന്നിടതെല്ലാം എന്തൊരു ജലാദി അത്തിത്തിരിക്കുമ്പം അവിടെയെല്ലാം അമ്മ വന്നിട്ട് എണ്ണൂറ്. അതാണ് സൃഷ്ടി. അവിടെ കിത്ത വരത്തിൽ വരുന്നു, ജലാദി ആണ്, പക്ഷെ കിത്ത് അവിടെ വരത്തില്ല. സൃഷ്ട അവിടെ കിത്തല്ല, അതുകൊണ്ട് അമ്മ വന്നിട്ട് എന്തോരും എണ്ണ വന്നിട്ട് സൃഷ്ട. അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്. ഈ രണ്ടെണ്ണവും ധാരാളം പ്രയോഗിക്കുമ്പോൾ ഈ വ്യത്യാസം നമ്മൾ തെറ്റിക്കാറുണ്ട്. സൃഷ്ടിയാണോ സ്രഷ്ടാവാണോ? അതുപോലെ തന്നെ ദൃഷ്ടി അവിടെ പരത്തിൽ വരുന്ന തിന്ന് കിത്താണ്, അവിടെ അമ്മരത്തിൽ, അതുകൊണ്ട് ദൃഷ്ടി. പക്ഷെ ദ്രഷ്ട അവിടെ പരത്തി വരുന്നത് ത്രിചന്തം, കിത്തില്ല, അതുകൊണ്ട് അമ്മ വന്നിട്ട് ദ്രഷ്ട എണ്ണ വന്നിട്ട് വ്യത്യാസം വരുന്നത് ഇതാണ്. രണ്ടിനും വരുന്നു സൃജി ദൃശോഹോ ജലിയമതി. സ്രഷ്ട സ്രഷ്ടാരോ സൃജ് സ്യാന്തിരിക്കുന്നു. ഇവിടെ എന്തോരും ആദ്യം ജലാദിയാണ്, കിത്തില്ല. സൃജി ദൃശോർ ജലിയമാകതി അമ്മ വന്നു എണ്ണ വന്നു. സ്രജ് ഷാ വന്നു കഴിഞ്ഞാൽ അടുത്തെന്തൊരു ഷഡോപാസി വന്നു. പരത്തിൽ ഷത്വം വന്നിരുന്നു. തീയാണ് ഇവിടെ തീ തീ പിന്നിവിടെ എങ്ങനെയാ തീ വന്നത്? ഇവിടെ തീ വന്നിരിക്കുന്നു. തെറ്റ് തെറ്റെങ്കിൽ തെറ്റ്. എങ്ങനെ അല്ലല്ല. പരസ്യോധം ഉണ്ടത് തുദാദിയിൽ വരും എന്നാ പരസ്യോധം. സൃജതി ലോകസ്യ സൃജതി പ്രഭു എന്നൊക്കെ വരുന്നില്ലേ, അർത്ഥമൊന്നുമില്ല. അങ്ങനെ രൂപവ്യത്യാസം കൊണ്ട ഉടൻ ഊഹിച്ച ഉടനെ ഇത് വേറെ ഗണത്തിലുണ്ട് ഊഹിക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഭൂവാദിയിൽ ഒന്നാം സൃജതി എന്ന് വരത്തില്ല. എന്തുകൊണ്ട്? ഭൂവാദിയിൽ വന്നാൽ സൃജതി എന്ന് വരത്തില്ല, സുദാദി വന്നാൽ സൃജതി എന്ന് വരും. ഭൂവാദി വന്നാൽ ഗുണം വരും, സുദാദി വന്നാൽ ശാ വരുന്നോണ്ട് എന്തുവരും? സർവാപിത്വം വിത്താവും. സൃജതി എന്ന് വരും. അപ്പോ എന്തുവരുന്നു? സുരക്ഷയത്തെ. ഇതിലിങ്ങനെ പലയിടത്തും വേറെ എവിടെ ഇതുപോലെ കഴിഞ്ഞ ദിവസം കണ്ട് തെറ്റ്. ആ അതെ, ഇതൊക്കെ കറക്റ്റ് ചെയ്യണം. അടുത്ത ലുങ്ങിൽ വരുമ്പോ എന്തുവരുന്നു? ലങ്ങിൽ വരുമ്പോ അസൃജ്യത വിധിലിങ്ങനെ വരുമ്പോ ആശ്രയങ്ങളിൽ വരുമ്പോ സൃജ് സിയുട്ട് സുട്ട് സൃജെന്ന് പറയുന്നിടത്തെ സൂത്രം വരുന്നു. ലിംഗിച്ച ആത്മനിർദ്ദേശം അത് വരുന്നില്ല. പിന്നെ സൃജ ദൃശ്യ ജല്യാമയ്ക്ക് തീ ഷത്വം വരുന്നു, ഷഡോകസി വരുന്നു, സൃക്ഷിഷ്ട സൃക്ഷിയാസ്താം സൃഷ്ടി സൃഷ്ടിഷ്ട സൃഷ്ടി സൃഷ്ടിയ സൃഷ്ടി. അടുത്തത് എന്ത് വരുന്നു? ആ സൃജ സൃജി ദൃശ്യോർ ജലമിഗതി അമ്മന്നു എണ്ണു വന്നു. ആ സൃജ ഋങ് ഋങ് ഓ ലുങ് കഴിഞ്ഞില്ല എന്നെ, ഞാൻ ലിങ്ങാ പറഞ്ഞു. പുല്ലുങ്ങോ ലിങ്ങോ ആ സൃജ അപ്പൊ അത് ഏത് വരുന്നു? ആശ്രയിജ് സീത്ത എന്തുവരുന്നു? ജലോജലി സിച്ച് ലോപിച്ചു. ആശ്രയിജ് അവിടെ ഷത്വം വന്നു, ഷുത്വം വന്നപ്പോ ഒന്നുമായി അസിഷ്ട ഗുണം എന്താ വരാത്തത്? അപ്പൊ എന്തുവരുന്നു? അസൃഷ്ട ആസൃജ് ആതാം അവിടെ എന്തുവരുന്നു? വൃക്ഷഭൃച്ച ഷത്വം ഷഡോക്കാസി ഷത്വം അസൃക്ഷാതാം സിച്ച് പരത്തി വരുന്നിടത്തെല്ലാം എന്തുവരുന്നു? അസൃക്ഷത ആസൃജ് സിദ്ധാന്നിടത്ത് സിച്ച് ലോപിച്ചു. വൃക്ഷഭൃച്ച എന്തുവരും? വന്നു എന്തുവരുന്നു? ഏ ആശ്രയിച്ച് മധ്യവിഷയകം വരും. സിച്ചു പോയി ജകാരത്തിന് ഷത്വം വന്നു കഴിഞ്ഞാൽ ഏത് വരും? ഷത്വം വന്നാൽ എന്തുവരും? പിന്നെ എന്തുവരും? ജലാം ജസി വന്നാൽ എന്തുവരും? ഡാവ് വരും. ഷകാരത്തിന് ജസ്വം വന്നാൽ എന്തുവരും? ഡാ ഡാ. സൃജനെന്തു വന്നു? ഷാ വന്നു. ഇല്ലേ പരത്തിൽ എന്തുവരും? ഷ്ടുത്വം വന്നു. ഷിഷ്ട പരത്തിൽ ജസ് ജസ് ഉണ്ടോ? ജസ് ഉണ്ടോ? അപ്പൊ പൂർവത്തിൽ എന്തുവരും? ജലാം ജസ് ജസി. അപ്പൊ പൂർവത്തിൽ വരില്ലേ? പൂർവത്തിൽ ജല്ലില്ലേ? അത് പൂർവത്തില് ആശ്രയജ് എന്ന് പറയുന്നത് ഷായ്. അത് ജെല്ലാണോ? ജെല്ലിപ്പെടും. പരത്തിൽ എന്തിരിക്കുന്നു? ജസ് തന്നെ. അപ്പൊ ജലാൻ ജസ്സി എന്താ പ്രവർത്തിക്കാത്ത? അത് ഷാക്കി ജസ്സും ഒന്നും അന്ത് വരും. ആ ഷാക്ക് വരും. അസ്രഡ് വരുന്നുണ്ട്. ഷകാരത്തിന് ജസ്വം വന്ന ഡാ വരും. ആശ്രജില ജകാരത്തിന് ഷകാരം വന്ന് ഷകാരത്തിന് ജസ്വം വന്ന ഡാ വരും. ആശ്രഡ് പരത്തിൽ എന്തിരിക്കുന്നു? ധാക്കെന്തോരും അത് ശരിയല്ല. ഷകാരത്തിന് ജലാഞ്ചസ് വരുമല്ലോ, വന്ന ഡാ വരുമല്ലോ, പിന്നെന്താ ജസ്സില്ലേ? ഇല്ലേ പരത്തിൽ പിന്നെ എന്തായിരിക്കുന്നു? പിന്നെ ഉണ്ടെന്ന് പറഞ്ഞതാ? പരത്തിൽ ജസ് ഉണ്ടെന്ന് പറഞ്ഞത്? ഉണ്ടെന്ന് പറഞ്ഞ ധൈര്യത്തിലാ ഞാൻ പറഞ്ഞത്. ജലാം ഖരാണോ? എന്നാ വരത്തില്ല. പരത്തിൽ ഉണ്ടെന്ന് തറപ്പിച്ചൊരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു എന്നാ ജലാം ജസ്റ്റി വരൂ, ഇല്ലെങ്കി വരത്തില്ല. അപ്പൊ അങ്ങനെ ഒരു അസൃഷ്ട. അടുത്ത് ആശ്രയിച്ച് ഋഷഭൃഷത്വം വന്നു. എന്തുവരുന്നു? ആശ്രയിച്ച് ധ്വംസിച്ച് ലോപിക്കോ? അപ്പൊ എന്തുവരുന്നു? ആശ്രയിച്ച് ഇവിടെ ഷാ വന്നിട്ട് എന്തുവരും? ആശ്രയിച്ച് ധ്വം പരത്തിലേക്കും കൂടെ എന്തുവരും? ജസ്സു വന്ന എന്തുവരും? പരത്തിലൂടെ ഉണ്ടോ ജസ് ഉണ്ടോ? ഏതാ എന്തുവരും? അസ്രഡ്ഢും അസ്രഡ്ഢും. ആശ്രയിച്ച് എന്തുവരുന്നു? ഷത്വം. ഷത്വം വരുന്നു. ഷുഡോപ്പസി ഷത്വം എന്തുവരുന്നു? അസൃക്ഷി അസൃക്ഷ് വഹി അസൃക്ഷ് വഹി. അടുത്തെന്തുവരുന്നു? ആശ്രജ്യ പരത്തിൽ എന്താണ്? ഇപ്പൊ എങ്ങനെ വരുന്നു? അമ്മരുന്നു ശ്രീജീശോർ ജല്ലി അമ്മക്കെത്തി. അമ്മന്നു ആശ്രക്ഷ അസ്രക്ഷത മൃഷത്തിദുഷായം അതും പ്രയോഗത്തിലുള്ളതാണ്. സഹിക്കുക മൃഷുയാതി മൃഷ്യതി ഇത് ഉഭയപദിയാണ്, സ്വരിതേത്താണ്, സ്വരിതേത്തായോണ്ട് ഉഭയപദി. അപ്പൊ എന്ത് വരുന്നു? മൃഷ്യതി മൃഷ്യത മൃഷ്യന്തി മൃഷ്യസ് മൃഷ്യത ആത്മയോഗത്തിന് മൃഷ്യതേ പരസ്യത്തില് മാ മൃഷണല്ല എന്ത് വരുന്നു? ഗുണം വരുന്നു. മമർഷ മമർഷതുഹു മമർഷുഹു അവിടെ നിന്ന് ഗുണം വരുന്നില്ല. എന്തുകൊണ്ട്? മാമൃഷ്ധല്ല് ഇട്ടു വരൂ. ശാന്തത്തിലേക്കണ അനിട്ടുകള് ഇതിൽ പെടുന്നില്ല, അതുകൊണ്ട് ഇട്ട് വരും. ഇപ്പൊ എന്ത് വരുന്നു? ഗുണം വരുന്നു. മമർഷിത മമർഷധുഹു മമർഷ മമർഷ ഗുണം വരുന്നു. മമർഷിവ മമർഷിമ മാമൃഷേ മമൃഷേ മമൃഷാദേ മമർഷിരേ മമൃഷേ മമൃഷാദേ മമർഷി ലുട്ടിൽ വരുമ്പം മൃഷു ഇട്ട് താ പുകന്തലുപയോഗിച്ച് ഗുണം വരുമ്പോൾ എന്ന് പറയുന്നു മർഷിത മർഷിതാരോ മർഷിതാസ് ആത്മയോഗത്തിൽ വരുമ്പം മർഷിഷ്യ ലിറ്ററലി പരസ്യത്തിൽ മൃഷിട്ട് സ്യാ ഗുണം മർഷിഷ്യതി ആത്മയോഗത്തിൽ മർഷിഷ്യത്തെ മൃഷ്യതു മൃഷ്യതു മൃഷ്യതാം അമർഷത് അമർഷത് അമർഷതോ അമൃഷ് അമർഷത് അവിടെ ഗുണം വരുമോ? അമർഷ്യത് അമർഷ്യത് അമർഷ്യത് അമർഷ്യത് അമർഷ്യതാം അമർഷ്യൻ അമർഷ്യ അമർഷ ആത്മനിയോഗത്തില് അമർഷ്യത അമർഷ്യല്ലെങ്കില് ആ അമർഷ്യേത് ആത്മനിയോഗത്തില് അമൃഷ്യാത് അല്ല അമൃഷ്യാത് മൃഷ്യസീട്ട് സുട്ട് താ എട്ടൂടെ വരുന്നു. അപ്പൊ എന്തോരും മൃഷ് ഗുണം വരും. എട്ട് വന്നാൽ എന്തോരും ഗുണം വന്ന് അമർ അല്ല എട്ട് വന്നു. അപ്പൊ മരി മരിശിഷ്ട മൃ മരന്ന് വന്നില്ലേ, ഷീ വന്നില്ലേ, മരിശിഷ്ട മരിഷിയാസം ഇട്ട് വരുന്നുണ്ട്. ലംഘിച്ചിട്ടാവും ആത്മനിവദേശം വരുമോ? ലിംഗിത ശിക്ഷ മരുഷ് പരത്തില് സീയുട്ട് അതിനെന്തോന്നോ സീട്ടിന് ഇട്ട് വരത്തില്ലേ? മൃഷ് അവിടെ ഒരു തർക്കം വന്നിരിക്കുന്നു. മൃഷ് എട്ട് സിയുട്ട് മൃഷ് മൃഷ് വരുന്നില്ലേ? അതിന് ഗുണം വന്നു കഴിഞ്ഞാൽ എന്തോരും മരുഷ് പരത്തിലെന്താണ് എട്ട്. അപ്പൊ എന്തോരുന്നു മാരഷി സിയുട്ട് സുട്ടത്ത. അപ്പൊ എന്തോരും മരിശിഷ്ഠ. അതിലെങ്ങനെയാ പുസ്തകത്തിൽ എങ്ങനെ? അങ്ങനെ തന്നെ മരിശിഷ്ഠ എന്നാ മർഷിഷ്ഠ എന്നാ? മർഷി ആ അപ്പൊ ശരിയാണ്. എട്ട് വന്ന മർഷി ശിഷ്ട അങ്ങനെ ശരിയാണ്. മരുഷിഷ്ട അങ്ങനെ മാരുഷിഷ്ട മാരുഷിഷ്ട മരി ശിഷ്ട എന്നല്ല മാരുഷിഷ്ട മാരുഷിഷ്ട മരുഷിഷ മരുഷിഷീരൻ മരുഷി ഈ എന്ന് പറയുന്നത് ഷാടെ മുമ്പിൽ വരാൻ പാടില്ല, ഷാക്ക് ശേഷം ഉച്ചരിക്കും. മരി എന്ന് പറയാൻ പാടില്ല. മാരി നേരത്തെ ഉച്ചരിച്ചത് തെറ്റായിട്ടായിരുന്നു. മരിഷി എന്ന് അങ്ങനെയല്ല മര് ആ അവിടെ എങ്ങനെ വരുന്നു മാരുഷ് ഇല്ല മാരുഷി ദ്വം മരുഷി ഷീദ്വം ആ അടുത്ത് ലുങ്ങിൽ വരുമ്പോ അങ്ങനെ വരുന്നു. ലുങ്ങിൽ വരുമ്പോ ആ മൃഷ് സിച്ച് ഇട്ട് തീനയിട്ട് ഇടയിട്ട് സിച്ച് ലോകം ഗുണം വരാമോ? ഗുണം വരാം. ഗുണം വരുന്നതിന് തടസ്സമൊന്നുമില്ല. ആ മാരുഷീ അമർഷീത് അമർഷീത് അല്ല. അടുത്തു വരുമ്പോ എന്തായിരുന്നു അമരിഷ്ഠാം ആമാര് ഇട്ട് സിച്ച്. അപ്പൊ അമർഷീത് അമരിഷ്ഠാം അമരിഷുഹു അമരീഹി അമരിഷ്ഠം അമരിഷ്ഠ അമരിഷ അമരിഷ ശരി അല്ലേ പുസ്തകത്തില്? പുസ്തകത്തിൽ അങ്ങനെ അല്ലേ? ആ മര് ഗുണം വന്ന് അമർ ഷീത്ത് അമർഷീത് അമർഷീത് അടുത്ത് ആ മാര് സിച്ചിനിട്ട് വന്നു. അപ്പൊ എന്തോന്നു സിച്ചു വരുമ്പം ആമാരി അമർഷിഷ് ആമർഷിഷ് താം. അപ്പൊ അമർഷിഷ്ഠാം അമർഷിഷുഹു അമർഷീഹി അമർഷിഷ്ഠം അമർഷിഷ്ട അമർഷിഷം അമർഷിഷു അമർഷിഷു. നേരത്തെ അങ്ങനെയല്ലേ പറഞ്ഞത്? പറഞ്ഞില്ലേ? അവിടെ സി അവസാനത്തെ സിക്ക് എന്ത് വരും? വിസർഗം വരും. സ ആ മാ ഋ സിച്ചിരട്ട് ആമർഷി അമർഷീഷ്. പിന്നെ അതിന്റെ ബലത്തിലൊരു സിച്ചില്ലേ? അമർഷ് പരത്തിൽ സിച്ച് അതിനിട്ട് വന്നു. അപ്പൊ എന്തായി? അമർഷീഷ് പരത്തില് അതിന് അവൃത്തമായി ഈട്ട് വന്നു. ഇടയിട്ടി സിച്ച് ലോപിച്ചു അന്തിമായ സകാരത്തിന്. അപ്പൊ എന്ത് പറയുന്നു? അമർഷീഹി. അങ്ങനെ തന്നെ പറഞ്ഞു അല്ലേ? അമർഷീഹി. അടുത്ത് ആത്മനേയത്തില് ആമൃ പരത്തിൽ ത ആമൃഷ്. അവിടെ എന്ത് വരും? ഗുണം വരും. അപ്പൊ അമർഷ് ഇട്ട് വന്നു. അമർഷി ത അമർഷിഷ്ഠ. അപ്പൊ എല്ലായിടത്തും അമർഷിഷാതാം അമർഷിഷത അമർഷിഷ്ഠ അമർഷിഷാതാം. അവിടെ സ്വിച്ച് ലോകം. അപ്പോ അംഗത്തിന്റെ അമർഷി ധ്വം അമർഷി അമർഷി ആമർഷിഷി അമർഷിഷ്വഹി അമർഷിഷ്വഹി. എന്തെങ്കിലും വരുമ്പോ എന്ത് വരുന്നു? നിങ്ങൾ പറയും ഭയങ്കര പാടാ അത് പറയാൻ. എനിക്ക് പറഞ്ഞോളേ. തീരുമാനമായില്ല. ആത്മനിപഥത്തിൽ അമർഷിഷ്യത അമർഷിഷ്യത അമർഷിഷ്യ അമർഷിഷ്യത അമർഷിഷ്യത അമർഷിഷ്യം അമർഷിഷ്യേ അമർഷിഷ്യാവൈ. അടുത്ത് വരുന്നത് നഹ് ബന്ധനെ നോ ന നഹ് യാതി നഹ്യതി. അത് ദേഷ്യം അതൊക്കെ അർത്ഥം മാറി വരുമല്ലോ. മൃഷന്നെ അത് തന്നെ മൃഷ തിദിക്ഷയല്ലേ? തിദിക്ഷയില്ലാതെ വരുമ്പോ എന്തായി? ആമർഷം മൃഷം ന മൃഷം അമർഷം അമർഷമല്ലേ? നമർഷം അമർഷം ഇത് തന്നെ വിപരീതാർത്ഥം. നഹ്യതി നഹ്യത നഹ്യന്തി നഹ്യസി നഹ്യത നഹ്യ. ആത്മനിയോഗത്തിൽ വരുമ്പോൾ എന്തായിരുന്നു? നഹ്യതേ നഹ്യേ നഹ്യേ നഹ്യസി നഹ്യേ. ലെട്ടിൽ വരുമ്പോൾ എന്തായിരുന്നു? നഹ് നഹ് ഹലാതിശേഷ നഹ് നല്ലിരിക്കുമ്പോൾ എന്തായിരുന്നു? നാഹ നേഹതുഹു നേഹു. ധരിജ സേടി വരുമ്പം നേഹിത മധ്യപുരുഷ ഏകോപനത്തിൽ ഹാന്തത്തെ ഏകണനിട്ട്. അപ്പൊ ഇത് വരുന്നുണ്ടോ? അപ്പൊ ഇത് വരുന്നുണ്ട്. അതുകൊണ്ട് എന്തുവരും? അനിട്ടാണ്. ദല്ലിൽ എന്തുവരും? ധല്ല് വരുമ്പോഴത്തേക്ക് ഇട്ട് വികല്പമാണോ നിത്യമാണോ? അജന്തമല്ലല്ലോ. അകാരവാനാണല്ലോ നഹ്. അകാരമുണ്ട്. അപ്പൊ എന്തുവരും? വികല്പമാവും. ഇട്ട് വരുമ്പം ധരിച്ച സൈഡി നേഹിത. ഇട്ട് വരാത്ത വർഷത്തിൽ നഹ് ധാന്നിരിക്കുമ്പം പഴയ സൂത്രം ഏതാണ്? നഹോ ധ, ഹകാരത്തിന് ധ വന്നു. അപ്പൊ ധ പരത്തിലിരിക്കുന്നതിന് എന്ത് വരുന്നു? ജുഷസ്തോർ ഭൂത ജലാംജി വന്നിട്ട് എന്തുവരും? നനദ്ധ. ഹകാരത്തിന് ധകാരം വന്നു പരത്തില്, ജസ്തോ ധൂത പൂർവത്തില് ധകാരത്തിന് ജസ്തും വന്നു, ധകാരം വന്നു നനദ്ധ. നേഹദു നേഹ നനാഹ നനഹ നേഹിവ നേഹിമ. ആത്മനിയോഗത്തിൽ നഹ നഹ അതേ മധ്യനാദേശാദി നേഹേ നേഹാതേ നേഹി നേഹിഷേ നേഹാതേ നേ നേഹിദ്വേ നേഹിദ്വേ. രണ്ടിലും വരൂ ഇണപ്പറയിട്ടുണ്ട. ഇട്ടില്ലേ? ഹകാരം എണ്ണിപ്പെടുന്നു, അന്റെ പരത്തിൽ എന്തിരിക്കുന്നു? ഇട്ടിരിക്കുന്നു. അപ്പൊ രണ്ടു രൂപം വന്നിട്ട് നെയ്ദ്വേ നെഹിദ്വേ പിന്നെ ലോട്ടിൽ വരുമ്പം പരസ്യത്തിൽ നാഹ് ത പോന്തല ദിവസം ഗുണം വരും. നഹോ ധ വന്നു, ജസ്തോ ധോത ജസി വരുമ്പോ എന്ത് വരുന്നു? നദ്ധ ഗുണം വരുന്നില്ല. ലുട്ട് നഹ് ത ലുട്ട് വരുന്നില്ല. നഹോ ധ വന്നു പരത്തിൽ താക്കി ജസ്തോ ധൂത പൂർവത്തിന് ജലാഞ്ജസി വന്നപ്പോ നദ്ധ നദ്ധ നദ്ധാരോ നദ്ധാര നദ്ധാസി നദ്ദാസോ നദ്ദാസി. ആത്മനിയോഗത്തിൽ ജല്ല് പരത്തിൽ വന്നു കഴിഞ്ഞാൽ ഹകാരത്തിനെല്ലായിടത്തും നഹോദ്ധാ വരും. ഇപ്പൊ നാഥ് പരത്തിൽ സ്യാ വന്നു കഴിഞ്ഞാൽ ഖരിജ ചർത്തം വന്നിട്ട് ആത്മനിയോഗത്തിൽ നശ്യത്തെ നശ്യത നശ്യത നഹ്യതാം നഹ്യതാം അനഹ്യത അനഹ്യതാം അനഹ്യത അനഹ്യതാം നഹ്യേത് നഹ്യേതാം നഹ്യേത നഹ്യേതം നഹ്യേത നഹ്യേത നഹ്യേത നഹിശിഷ്ട ഇട്ടുവരൂ. പിന്നെങ്ങനെ നവിശിഷ്ട എന്ന് പറഞ്ഞു? നഹ് ശിഷ്ടെന്ന് എങ്ങനെ പറഞ്ഞു? നഹ് സീട്ടു സുട്ടുത്ത അവിടെ ഇട്ടുവരൂ. അപ്പൊ നഹോദ്ധ വരത്തില്ലേ, ഖരിജ വരത്തില്ലേ. അപ്പൊ എന്തുവരും? നത്സിഷ്ട അവൃക്തത്തിന് ഈട്ട് വരും. ആ നാഹ് സീത് ഏ സൂത്രം വരുന്നു? വധപുർജ അനന്ത സ്യാജ വരുമോ? വരുമോ? നേട്ടി നിഷേധിക്കില്ലേ? ഇവിടെ ഇട്ടില്ല. അപ്പൊ അത് വരും വധപുർജ അനന്ത സ്യ ഹകാരത്തിന് പരത്തിൽ സ്വീകരിക്കുന്നുണ്ട്. എന്തുവരും? നഹോദ്ധ ഖരിജ വന്നിട്ട് എന്തുവരും? ആ നാഹ് താന്നിരിക്കുന്നിടത്ത് ജലോജലി പോയി. ആ നാഹ് നഹോദ്ധ പരത്തിൽ എന്തിരിക്കുന്നു? താമിരിക്കുന്നു. എന്തുവരുന്നു? ഖരിജ വരത്തില്ലേ? ജനാഞ്ചി. അപ്പൊ എന്തായിരുന്നു? അനാദ്ധാം. അടുത്ത് ആ നാഹ് സു അഹോധാ വരുന്നു, ഖരിജ ചട്ടും വന്നു, അനാഥ് സു ആ നാഹ് സു ഈട്ട് സു നഹോ ധ ഖരിജ അനാഥ് സീഹി ആ നാഹ് സു തം അനാദ്ധം അനാദ്ധ ആനാഹ് ഖരിജ അനാഥ് അനാഥം അനാസ്വ അനാസ്വ ആത്മനിയമത്തിൽ ആനാഹ് ഇട്ടില്ല ആനാഹ് ത നഹോധ ജലാഞ്ചി അനാദ്ധ അനദ്ധ അവിടെ എന്ത് വരുന്നു വാതാപ്രജാനന്ദ സ്യജപ്രാരംഭത്തി എന്തുകൊണ്ടോ പരസ്യമെന്ന് അനദ്ധ ആനാഹ് അനസാതാം സ്വിച്ചോളം അനസാതാം അനസ്സത അനദ്ധ അനസാദാം അനധ്വം അനസി അനസ്വഹി അനസ്വഹി അടുത്ത് വരുമ്പം ആനാഹ് സ്യാത് നഹോദ്ധ വരുന്നു അനസ്യത് അനസ്യത അനസ്യൻ അനസ്യ അനസ്യത അനസ്യത അനസ്യ അനസ്യമാണ് അനസ്യത അനസ്യത അനസ്യന്ത അനസ്യദ്ധ അനസ്യത അനസ്യദ്ധു അനസ്യ അനസ്യാവഹി അനസ്യമാണ്.